പ്രധാനപ്പെട്ട കാര്യം അതാണ്. അഹം ബ്രഹ്മാസ്മി എന്ന് ബോധമുണ്ടായി. അഹം അപ്പോ ബ്രഹ്മമാണെന്നറിഞ്ഞു. അഹത്തെ കുറച്ചു കഴിയുമ്പോൾ വീണ്ടും എന്ത് വരുന്നു? അഹം പഴയ വ്യക്തിയാവും. വീണ്ടും അഹം ബ്രഹ്മാസ്മി എന്ന് ചിന്തിച്ചാലേ എന്ത് വരത്തുള്ളൂ? അഹം ബ്രഹ്മമാകത്തുള്ളൂ. അതുകൊണ്ട് ഈ അഹം എന്ന് പറയുന്നത് ഇടയ്ക്ക് ബ്രഹ്മമാവും, ഇടയ്ക്ക് കാരണം അതൊരു അറിവാണ്, ബോധമാണ്. അതുകൊണ്ട് അതും നശിക്കുന്നതാണ്. സ്ഥൂലവും സൂക്ഷ്മവും കാരണത്തിലെല്ലാം അഹംബോധം ഉണ്ടാകുന്നതുപോലെ തുരിയത്തിൽ അഹംബോധം ഉണ്ടായാലും അതും നശിച്ചു പോകുന്നു. അതുപോലെയാണ് ഉള്ളിലിരിക്കുന്ന സുഖദുഃഖാദി അനുഭവങ്ങൾ, അതും ഉണ്ടായി മറയുന്നതാണ്, നശിച്ചു പോകുന്നു. ഒരാൾക്ക് അഹം ബ്രഹ്മാസ്മി എന്നുള്ള ബോധമുണ്ടായി. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ബോധമുണ്ടായി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധമുണ്ടായെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വെളിപാടൊന്നും അല്ല, നമ്മൾ ധരിക്കുന്നുണ്ട്. അഹം ബ്രഹ്മാസ്മി എന്നൊരാൾക്ക് ബോധമുണ്ടായെന്ന് പറഞ്ഞാൽ അതൊരു വെളിപാടൊന്നുമല്ല, പിന്നെ എന്താണ്? അത് വെളിപാടല്ല, പിന്നെ എന്താണ് അത്? പറഞ്ഞു വെളിപാടല്ല എന്ന് പറയുമ്പോ എന്താ ഉദ്ദേശിക്കുന്നത്? വെളിപാടല്ല എന്ന് പറഞ്ഞാ എന്താ മനസ്സിലാക്കേണ്ടത്? അത് തന്നെ, അത് വെളിപാടല്ലെന്ന് പറഞ്ഞാ എന്താ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? എന്ന് വെച്ചാ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് പെട്ടെന്ന് ഇങ്ങനെ ഒരാള് ശിവനെ ധ്യാനിച്ചോണ്ടിരുന്നു, വിഷ്ണുവിനെ ധ്യാനിച്ചോണ്ടിരുന്നു, അല്ലെങ്കിൽ ബ്രഹ്മത്തെ ധ്യാനിച്ചോണ്ടിരുന്നു, പെട്ടെന്ന് ഒരു കത്തൽ, അങ്ങനെ ഉണ്ടാകുന്ന ഒരു അറിവല്ല. പിന്നെ അതെങ്ങനെ ഉണ്ടാകുന്നതാണ്? ഇങ്ങനെ സ്വാഭാവികമായിട്ടുണ്ടാകുന്നതിനാണ് പറയുന്നത് വെളിപാടെന്ന്. തനിയങ്ങ് ഉണ്ടാവും. ചിലര് പറയുന്നു ഞാനിങ്ങനെ ഒരമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്കും, എനിക്ക് പെട്ടെന്ന് അഹം ബ്രഹ്മാസ്മി ഞാനും ഉണ്ട്. വേറാള് പറയുന്നത് പുറകിടന്നപ്പോ സ്വപ്നത്തില് ഞാൻ അഹം ബ്രഹ്മാസ്മി ഞാനുണ്ട്. ചിലര് പറയുന്നത് മൂടടിച്ച് വീണ് പെട്ടെന്ന് അഹം ബ്രഹ്മാസ്മി ഞാനുണ്ട്. അങ്ങനെയും പറയുന്നത് അവൻ ബ്രഹ്മാസ്മി ഞാനുണ്ടായിരുന്നു. ഇങ്ങനെയൊന്നും ഉണ്ടാകുന്ന ഞാൻ ഇതിനാണ് വെളിപാടെന്ന് പറയുന്നത്. വെളിപാടല്ല ഈ ഇവിടെ പറയുന്നത്. പിന്നെ എന്താണ്? ഒരാളിതിനെ കുറിച്ച് കേട്ട് ചിന്തിച്ച് വിചാരം ചെയ്ത് മനനം ചെയ്ത് അയാൾ എത്തിച്ചേരുന്ന ഒരു നിശ്ചയത്തെയാണ് അവൻ ബ്രഹ്മാസ്മി എന്ന് ഇവിടെ പറയുന്നത്. തുംഹി ബ്രഹ്മ നജേന്ദ്രിയാണി നമകും. എന്താണ് അറിയില്ല? തുംഹി ബ്രഹ്മ നജേന്ദ്രിയാണി നമനോ. ഇങ്ങനെ ഇതാണ് ചിന്ത. ഇതിനാണ് ചിന്ത എന്ന് പറയുന്നത്. ആ ചിന്തയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇത് ചിന്തിക്കാനുള്ള വഴിയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ ഒരാൾ ചിന്തിച്ച് അയാൾ എത്തിച്ചേരുന്ന ഒരു അറിവാണ് ഇതിനി അഹം ബ്രഹ്മാസ്മി. വെളിപാടലൊന്നും ഉണ്ടാകുന്ന വെളിപാടൽ ഒരാൾക്കുണ്ടാകാം. അത് മറ്റെന്തെങ്കിലും ഒരു വെളിപാടുണ്ടാകുന്ന പോലെ കുറച്ച് കഴിയുമ്പോൾ അയാൾക്ക് വേറൊരു വെളിപാടാണ് ഉണ്ടാകണമെങ്കിൽ ഈ വെളിപാടങ്ങ് പോകും. ചിന്തിച്ചുണ്ടാകുമ്പോൾ അങ്ങനെയല്ല. അയാള് അനുഭവത്തെയും യുക്തിയും മുൻനിർത്തി ചിന്തിച്ച് അയാളെത്തിച്ചേരുന്ന ഒരു നിഗമനമാണ് അഹം ബ്രഹ്മാസ്മി. അങ്ങനെ ഒരു അറിവ് എന്ന് പറയുന്നത് ചിന്തിക്കുന്ന ആർക്കും ഉണ്ടാകും. ചിന്തിക്കാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഒരാൾക്ക് ഒരറിവുണ്ടാകാം. അങ്ങനെ ഒരറിവുണ്ടായാൽ കാര്യങ്ങൾ പറയുന്നത് അങ്ങനെ തന്നെ ബ്രഹ്മമാണെന്നറിഞ്ഞാലും ഈ അഹം എന്ന് പറയുന്നത് എപ്പോഴും ബ്രഹ്മമായിട്ടിരിക്കത്തില്ല, പിന്നെയോ ബാക്കി ശരീരമായിട്ടും മറ്റേതൊക്കെ ആയിട്ട് വരും. പിന്നെ അതുപോലെ പറഞ്ഞത് ആന്തരികമാണ്, ഏതുപോലെ സുഖദുഃഖങ്ങളെ പോലെ സുഖദുഃഖം ഇങ്ങനെ വരുന്നു അനുഭവിക്കുന്നു എപ്പോഴും അങ്ങനെ ഇരിക്കും. ആന്തരികമായിട്ടുള്ള എല്ലാ വികാരങ്ങളും അങ്ങനെയാണ്, കാമം ക്രോധം എല്ലാം അതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. അവനവന്റെ അനുഭവങ്ങൾ അങ്ങനെയാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇനി പുറമെ ഈ ലോകത്തെ ഒരാൾ ബ്രഹ്മമാണെന്നറിയുന്നു, ലോകത്ത് ബ്രഹ്മമാണെന്നറിഞ്ഞാലോ എന്ത് സംഭവിക്കും? മാറും, മാറും, സ്ഥായിയായിട്ട് നിൽക്കത്തില്ല. നമുക്കിതൊക്കെ ബ്രഹ്മമാണെന്ന് ചിന്തിച്ച് മനസ്സിലാക്കാം, പക്ഷെ എപ്പോഴും ബ്രഹ്മമാണെന്നുള്ള ഒരു അറിവ് മനസ്സിൽ നിൽക്കത്തില്ല. ഭക്ഷണം കഴിക്കുമ്പോഴും ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും സ്വപ്നം കാണുമ്പോഴും ഒക്കെ ഒരാൾക്ക് ഇത് ബ്രഹ്മമാണെന്നുള്ള അറിവാണ്. ഇല്ല, നമുക്ക് രുചിയും മണവും ചൂടും തണുപ്പും ഒക്കെ ഒരാൾക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്താണോ അയാൾക്ക് അനുഭവപ്പെടുന്നതാണ് അയാളുടെ അറിവ്. മനസ്സിലായോ? അപ്പൊ ബ്രഹ്മമെന്ന് ഇതൊക്കെ ബ്രഹ്മമെന്നറിഞ്ഞാൽ പിന്നെ ഇതിനൊരു പരിഹാരം പറയുന്ന എന്താണ്? സമാധിയിലേക്ക് പോവുക. ഇങ്ങനെ അറിഞ്ഞിട്ട് ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് സമാധിയിലേക്ക് പോവുക. ശരി, സമാധി പോയെന്നിരിക്കട്ടെ. അപ്പൊ ഇതൊന്നും അറിയുന്നില്ല, ചൂടും തണുപ്പും ഒന്നും അറിയുന്നില്ല. അയാൾ പോയി കുറച്ച് സമയം സമാധിയിൽ. എത്ര നേരം ഇരിക്കും സമാധിയിൽ? ഒരാൾ ഉറങ്ങാൻ കിടന്നു കഴിഞ്ഞാൽ എത്ര നേരം ഉറങ്ങാൻ പറ്റും? അങ്ങ് ഇഷ്ടം പോലെ ഉറങ്ങാൻ പറ്റും? തനിയെ പൊങ്ങിപ്പോകും. അതുപോലെ തന്നെ സമാധി പോയാലും അയാൾ അവിടെ നിന്നോട്ട് സ്ലിപ്പാകുന്ന അയാൾക്ക് തന്നെ അറിയാൻ പറ്റില്ല. വന്നു കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യും? ഇവിടെ വരുമ്പോ എന്ത് വരും? ഇതൊക്കെ തന്നെ. പിന്നെ ചില കഥകളൊക്കെ പറയും, 1000 വർഷം തപസ് ചെയ്ത്, 2000 വർഷം തപസ് ചെയ്ത്, 3000 വർഷം ചിലത്, 4000, 10000 കഥകളിലാണ്. കഥകളിൽ എന്തും പറയാമല്ലോ. അതിനപ്പുറം ഒരു മനുഷ്യന്റെ ആയുസ് എന്ന് പറയുന്ന പരമാവധി എത്രയാ? 100. ചിലർക്കൊക്കെ 100 കിട്ടും. പിന്നെ ഇങ്ങനെ 1000 വർഷം തപസ് ചെയ്യുന്നു. പൊട്ടക്കഥകൾ പഴയ കാലത്ത് ഇങ്ങനെ ഈ സിനിമ സീരിയലൊന്നും ഇല്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ ഇന്ന് കഥകൾ എഴുതി, അത് പിന്നെ ആൾക്കാരെ പറഞ്ഞു കേൾപ്പിച്ച് രസിച്ച് അങ്ങനെയൊക്കെ എഴുതിയാണെങ്കിൽ 1000 വർഷത്തെ തപസ് എന്നൊക്കെ പറയും. വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കുറച്ച് പേർക്കേ ഉള്ളൂ, ബാക്കിയുള്ളവർക്ക് വിദ്യാഭ്യാസം ഇല്ല. അപ്പൊ അവരോട് ഈ കഥയൊക്കെ പറഞ്ഞ് അവരെ രസിപ്പിച്ച് ഒന്ന് എളുപ്പമായിരുന്നു. എനിക്ക് പറഞ്ഞാലും കാര്യമില്ല. പിന്നെ അങ്ങനെ ആരെങ്കിലും എവിടെയെങ്കിലും സമാധി ഇരിക്കുന്നവങ്ങൾ കണ്ടിട്ടുണ്ടോ? 1000 വർഷം പോട്ട്, 1 വർഷം ഇരിക്കുന്ന കണ്ടിട്ടുണ്ടോ? അത് പ്രയാസമാണ്. അങ്ങനെയൊന്നും ഇരിക്കുക എന്ന് പറയുന്നത് ഞാൻ ചിലയിടത്തൊക്കെ ഇരുന്നിട്ടുണ്ടെന്നൊക്കെ പറയുന്നു, അതൊന്നും നമുക്ക് നേരത്തെ അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. ഇങ്ങനെ സമാധി അങ്ങ് ഇരിക്കാന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ നമ്മുടെ സുഖവും വേണ്ട, നമ്മുടെ ദുഃഖവും വേണ്ട, അന്യന്റെ സുഖവും വേണ്ട, അന്യന്റെ ദുഃഖവും വേണ്ട, നാട്ടിലെ പ്രശ്നങ്ങളും വേണ്ട. ഒറ്റ സമാധിയിലങ്ങ് ഒരു ഇരിപ്പങ്ങിരുന്നാണ്. പിന്നെ അവിടുന്ന് ഉണർന്നു വരരുത്. ഉറക്കത്തിലെങ്ങനെയാണോ മരിച്ചു പോകുന്നത്, അതുപോലെ സമാധിയിൽ ഇരുന്ന് തന്നെ എന്ത് ചെയ്യണം? മരിച്ചു. അതിച്ചിട്ട് മരിക്കാൻ നേരത്ത് പലർക്കും സമാധി ഉണ്ടാവാറുണ്ട്, അതിനെ കോമ എന്ന് പറയും. ഇതിൽ നാലഞ്ച് ദിവസമൊക്കെ അങ്ങനെ കിടന്ന് മരിക്കും, ബോധം കാണത്തില്ല. അതല്ല, നമ്മൾ അറിഞ്ഞുകൊണ്ട് സമാധി പോയിട്ട് മരിക്കണം. ഇവരും കഥകളാണ്. അപ്പൊ ഈ ലോകത്തെ തന്നെ ഒരാളിപ്പോ ഇതൊക്കെ ബ്രഹ്മമാണെന്നറിഞ്ഞു എന്ത് സംഭവിക്കും? അങ്ങനെ ഒന്നും സംഭവിക്കില്ല. ഇപ്പോ ഒരു മണ്ണ് കൊണ്ടൊരു പാത്രം ഉണ്ടാക്കി, മൺപാത്രം. ഇപ്പൊ ഒരാൾ പറഞ്ഞു കൊടുക്കുകയാണ് ഈ പാത്രം എന്ന് പറയുന്നത് മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയാണ്. വെറും മണ്ണ് തന്നെ, വേറെ ഒന്നും ഇതിനകത്തില്ല, ഇത് മണ്ണേ ഉള്ളൂ. നേരത്തെ മണ്ണെന്ന് വിളിച്ച് ഇപ്പൊ പാത്രം എന്നൊരു പേരിട്ട് വിളിക്കുന്നു. അതിന്റെ രൂപമൊക്കെ മാറിയിരിക്കുന്നുണ്ട്, അതിന്റെ ഉപയോഗം മാറി. മണ്ണിന് വെള്ളം കോരാൻ പറ്റത്തില്ല, പാകം ചെയ്യാൻ പറ്റില്ല, പാത്രം കൊണ്ട് വെള്ളം കോരാൻ പാകം ചെയ്യാം. ഇത് മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാത്രം മണ്ണ് തന്നെ എന്ന് പറഞ്ഞു കൊടുത്താൽ അയാൾക്ക് എന്ത് മനസ്സിലാകുന്നു? എന്താ മനസ്സിലാകുന്നു? പറഞ്ഞു കൊടുത്തേ കൂടുതലുള്ളൂ മനസ്സിലാക്കും, അതാ അറിയുള്ളു. ഈ പറഞ്ഞു കൊടുത്തേ കൂടുതൽ എന്തെങ്കിലും പിന്നെ അയാൾക്ക് മനസ്സിലാക്കാണ്ടോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഉപയോഗിക്കുകയൊക്കെ ചെയ്യും. മണ്ണ് പാത്രമാണെന്നാണ് പറഞ്ഞു കൊടുത്തത്. അല്ലേ, അയാൾ മനസ്സിലാക്കിയെന്ത്? ഈ പാത്രം മണ്ണ് തന്നെ. കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കാനുണ്ടോ അവിടെ? ആരെങ്കിലും കൂടുതൽ എന്തെങ്കിലും മനസ്സിലാക്കും? ഈ പാത്രം മണ്ണ് തന്നെന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അറിയുന്നത് എന്താണോ? ഇത്രയേ ഉള്ളൂ അയാൾക്ക് അറിയാൻ, ഈ പാത്രം മണ്ണ് തന്നെ. ഇത് അതിൽ കൂടുതൽ അയാൾക്ക് എന്താണോ അയാൾക്ക് പറഞ്ഞു കൊടുത്തത്, അതിൽ കൂടുതൽ അറിയാനില്ല ഒന്നും. പിന്നെ ഇന്നിപ്പോ അറിയുന്നു. ഇന്നിപ്പോ ഒരാള് പറഞ്ഞു കൊടുത്തു ഈ കാര്യം, ചിന്തിച്ച് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. പക്ഷെ ഒരാള് പറഞ്ഞു കൊടുത്തു, അപ്പൊ അയാൾ മനസ്സിലാക്കി, ശരി ഈ പാത്രം മണ്ണ് തന്നെ. ഇനി നാളെ അയാൾക്ക് ഇനി കൂടുതൽ എന്തെങ്കിലും അറിവുണ്ടാവും ഈ പറഞ്ഞ കാര്യത്തിൽ? ഉണ്ടാവും. ഈ പറഞ്ഞ കാര്യമാണെങ്കിൽ ഇനി കൂടുതൽ ഇനി ഇന്നും മനസ്സിലാക്കാനില്ല, നാളെയും മനസ്സിലാക്കാനില്ല, മറ്റന്നാളും മനസ്സിലാക്കാനില്ല, ചാകുന്നതുവരെ കൂടുതലൊന്നും മനസ്സിലാക്കാൻ ഉണ്ടാകും. വേറെ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ പാത്രത്തെ കുറിച്ച് പഠിക്കാം. പക്ഷെ ഇവിടെ എന്താ പറഞ്ഞു കൊടുത്തത്? ഒരു യുക്തിയാണ് അയാൾക്ക് പറഞ്ഞു കൊടുത്തത്. ഈ പാത്രം എന്ന് പറയുന്നത് മണ്ണ് തന്നെ. ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇയാൾ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഈ യുക്തി അയാൾ മനസ്സിലാക്കണമെങ്കിൽ എങ്ങനെയിരിക്കും? ഇന്ന് മനസ്സിലാക്കിയ പോലെ തന്നെ അയാളുടെ അറിവിൽ മാറ്റം വരത്തില്ല. ആ പറഞ്ഞ യുക്തിയാണ് അയാൾ മനസ്സിലാക്കുന്നതെങ്കിൽ. ഇനി വേറെ എന്തെങ്കിലും തലതിരിച്ച് മനസ്സിലാക്കിയ, അല്ലെങ്കിൽ പാത്രത്തെ കുറിച്ച് ഇനി വേറെ എന്തെങ്കിലും മനസ്സിലാക്കാൻ പോയത് പൊട്ടിയതാണോ പൊട്ടാത്തതാണോ എത്ര കാലം ഉണ്ടായി ആയി അത് ഉണ്ടാക്കിയിട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ പോവുകയാണെങ്കിൽ വേറെ എന്താണ് പറഞ്ഞു കൊടുക്കുന്നത്? അവിടെ ഒരു യുക്തിയാണ്. അല്ലേ, ആ യുക്തിയിലൂടെ അയാൾ ബോധിക്കുന്ന എന്താണ്? പാത്രം എന്ന് പറയുന്നത് മണ്ണ് തന്നെ. ഇത് എത്ര കാലം അയാൾ ഈ പറഞ്ഞ കാര്യത്തെ മനസ്സിലാക്കാൻ ശ്രമിച്ചാലും ഇനി കൂടുതൽ അയാൾക്ക് മനസ്സിലാക്കാൻ പറ്റും? ഇപ്പൊ ഒരാൾ പറയണല്ല, അത് നമ്മൾ പറഞ്ഞ് മനസ്സിലായി. പാത്രം മണ്ണ് തന്നെ മനസ്സിലായി. പക്ഷെ അത് പോരാ, പിന്നെ എനിക്കിത് ഇനി കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കണം. അവനെന്ത് ചെയ്യും? ഞാൻ ധ്യാനിച്ച് മനസ്സിലാക്കാൻ പോവുകയാണ്. അയാള് ഇതെന്ത് ധ്യാനിക്കുകയാണ്? ധ്യാനിക്കുകയാണ് ഇരുന്ന്. എന്താണോ പാത്രം മണ്ണ് തന്നെ, പാത്രം മണ്ണ് തന്നെ, പാത്രം മണ്ണ് തന്നെ, പാത്രം മണ്ണ് തന്നെ, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. എന്ത് സംഭവിക്കും കുറെ കാലം കഴിഞ്ഞ? അയാള് ധ്യാനിക്കുകയാണ്, പാത്രം മണ്ണ് തന്നെ, പാത്രം മണ്ണ് തന്നെ. എന്താ സംഭവിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തുരക്കി. നിങ്ങൾക്ക് അഭിപ്രായം ഇല്ല. അങ്ങനെ അപ്പൊ അയാള് പാത്രമായി മാറും മണ്ണായി മാറും. ഇത് രണ്ടും ഒന്ന് തന്നെ. ഈ കാണുന്നൊക്കെ ബ്രഹ്മം എന്നാണ് പറഞ്ഞു കൊടുത്തത് ഒരാളോട്. മനസ്സിലായോ? അഹം മാത്രമല്ല സർവം കല്ല ഇതം ബ്രഹ്മ, ഇതൊക്കെ ബ്രഹ്മമെന്ന് പറഞ്ഞു കൊടുത്തു. അയാളിപ്പോ അവിടെ ഇരുന്ന് എന്ത് ചെയ്യുന്നു? ഇത് ബ്രഹ്മമാണ്, ഇത് ബ്രഹ്മമാണ്, ഇത് ധ്യാനിക്കുകയാണ്. അത് മനസ്സിലാക്കാനാണ് ആദ്യം ഉദാഹരണം പറഞ്ഞു കൊടുത്തത്. എങ്ങനെയാണോ ഈ പാത്രം മണ്ണായിരിക്കുന്നത്, അതുകൊണ്ട് അതുപോലെ ഈ പ്രപഞ്ചമല്ല ഇതിന് കാരണമായ സത്താണോ, അതിനാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത്. സത്തെന്ന് പറയാൻ കാരണം എന്തുകൊണ്ട്? ഈ കാണുന്ന ഈ പാത്രത്തിൽ എവിടെ നോക്കിയാലും കാണുന്ന എന്താണ്? പാത്രോട് തിരിച്ചും മറിച്ചാലും ഒക്കെ നോക്കിയാൽ കാണുന്ന എന്താണ്? മണ്ണേ ഉള്ളൂ. അതുപോലെ ഈ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും അനുഭവിക്കുന്ന എന്താണ്? സത്തയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചം സത്തയാണെന്ന് പറഞ്ഞുകൊടുത്തു. വേറിട്ട് പ്രപഞ്ചമില്ല, എല്ലാം സത്തയാണെന്ന് പറഞ്ഞുകൊടുത്തു. അപ്പോ അയാള് ഇതെവിടെ ഇരിക്കട്ടെ, ഈ പാത്രം മണ്ണാണെന്ന് പറഞ്ഞപ്പോ അത് അയാള് ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് അയാള് അയാൾക്ക് മനസ്സിലായി. അയാൾക്ക് ഒന്നുകൂടി ബോധ്യപ്പെടാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? അയാൾ ധ്യാനിക്കുന്നു. അവിടെ അയാൾക്ക് എന്ത് സംഭവിക്കും? അതായത് ചോദിക്കുന്നു. പിന്നെ ബ്രഹ്മത്തിന്റെ കാര്യം പറയാം. എന്ത് സംഭവിക്കും? ഇപ്പൊ നേരത്തെ മനസ്സിലായി, നീ പറഞ്ഞു കൊടുത്തു. ദൃഢമായി തന്നെ മനസ്സിലാക്കിയത് അത് പിന്നെ പേപ്പറാണെന്നാണ് അയാൾക്ക് തോന്നിയത്. ഈ പാത്രം മണ്ണാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ അയാൾക്കത് മനസ്സിലായില്ലേ, ദൃഢമായി തന്നെ മനസ്സിലായി. അതായപ്പോ അയാൾ മനസ്സിലാക്കിയെന്നാണ് ഈ പാത്രം ചെമ്പാണ്, അങ്ങനെയാണ് മനസ്സിലാക്കിയത്. മണ്ണാണെന്ന് മനസ്സിലാക്കിയെന്താ കുഴപ്പം? ദൃഢതയ്ക്ക് എന്താ കുഴപ്പം? മണ്ണാണെന്ന് മനസ്സിലാക്കിയില്ലെങ്കിൽ ശരി, എന്തോ കുഴപ്പമില്ല. മണ്ണാണെന്ന് മനസ്സിലാക്കിയ പിന്നെ അതെന്താ മനസ്സിലാക്കാനുള്ളത്? ദൃഢതയ്ക്ക്. ദൃഢത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ അപ്പോ പാത്രം എടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തത് മണ്ണാണെന്ന് പറഞ്ഞപ്പോ അയാൾക്ക് അജ്ഞാനവും സംശയവും വിവരവും ഉണ്ടായിരുന്നപ്പോ മണ്ണെന്ന് മനസ്സിലാക്കിയപ്പോ പിന്നെന്താ ഇനി ദൃഢത? അതാണ് ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ്? ആ ശരി, ഇനി ഒരാൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എന്താണ് ഇയാൾക്ക് ഈ ഒരറിവ്? എന്താണ് ഇയാൾക്ക് അയാൾ വിചാരിക്കുകയാണ് എനിക്ക് ഈ ഒരറിവ് മാത്രം മതി. എന്താണ് ഈ പാത്രം മണ്ണ് തന്നെ, ഈ ഒരറിവ് വേറൊരു വെറും അങ്ങോട്ട് അയാൾ ധ്യാനിക്കാൻ തുടങ്ങുകയാണ്. എന്ത് സംഭവിക്കുന്ന ഞാൻ ചോദിച്ചു. എന്തായാലും ധ്യാനിക്കുന്നതിന് എന്തെങ്കിലും ഒരു ഇത് കാണുമല്ലോ, വെറുതെ ധ്യാനിക്കില്ലല്ലോ. അയാൾക്ക് ഇങ്ങനെ ഒരറിവ് മതി. എന്താണ് ഈ ഈ അറിവല്ല വേറെ ഒരു അറിവും വേണ്ട, അതിങ്ങനെ ധ്യാനിക്കുകയാണ്. ഈ പാത്രം മണ്ണ് തന്നെ ധ്യാനിച്ചാൽ എന്ത് സംഭവിക്കും? അപ്പൊ അയാൾ ഇനി ധ്യാനിച്ചില്ലെങ്കിൽ ഈ പാത്രം മണ്ണാവത്തില്ലേ? അയാൾ ധ്യാനിച്ചാലേ ഇനി പാത്രം മണ്ണാവും. അയാള് ഇങ്ങനെ നിരന്തരം അയാളുടെ ആഗ്രഹം ഇതാണ്, ഇത് ഉറക്കണം. എന്തായിരിക്കും സംഭവിക്കുന്നതെന്നാ ചോദിക്കുന്നത്. പിന്നെ എന്ത് സംഭവിക്കുന്നതാണ് കുറച്ച് കഴിഞ്ഞിട്ട്? അങ്ങനെ ഒരാള് ചിന്തിച്ചാൽ നടക്കുന്ന കാര്യമല്ല അത്, മനസ്സിലായോ? ഒരു മനുഷ്യന് സാധ്യമല്ല. അയാൾ ഒരു മിനിറ്റോ രണ്ടു മിനിറ്റോ കഴിയുമ്പോഴായിരിക്കും അയാള് എന്താണോ ശബ്ദവും സ്പർശവും രൂപവും രസവും എന്തെങ്കിലും കേൾക്കുന്നത്. ചെവിയിരിക്കുന്ന എന്തെങ്കിലും ശബ്ദം കേൾക്കത്തില്ലേ? അപ്പൊ അയാളുടെ ചിന്ത അങ്ങോട്ട് പോകത്തില്ലേ? അപ്പൊ അത് അസാധ്യമായ കാര്യമാണ് അങ്ങനെ ധ്യാനിക്കുക എന്ന് പറയുന്നത്. അതുപോലെ ഇയാള് മനസ്സിലാക്കി ഇതൊക്കെ സത്യയാണ്, ധ്യാനിക്കാൻ തുടങ്ങിയ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നു, ധ്യാനിക്കുന്നത് സംഭവിക്കുന്നില്ലേ? അയാള് കുറച്ച് സമയം അങ്ങനെ മസിൽ പിടിച്ചിരുന്നെന്നിരിക്കട്ടെ, എത്ര സമയം ഇരിക്കും? കുറച്ച് കഴിയുമ്പോ എന്ത് ചെയ്യും? ഈ പറയുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ ഏതെങ്കിലും അയാളെ പിടികൂടും. ഇതൊന്നും പിടികൂടിയില്ലെങ്കിൽ അയാളെ മനസ്സെന്ത് ചെയ്യും? ഇതിനെ വിട്ടിട്ട് എങ്ങോട്ട് പോകും? ഏതെങ്കിലും സ്മൃതിയിലേക്ക് പോകും അല്ലേ. നിങ്ങളിനി ഇത് വരാ, ശബ്ദം കേൾക്കാതെ ചെവി അടച്ചു വെച്ചു, കണ്ണ് കാണാതിരിക്കാൻ കണ്ണടച്ചു വെച്ചു, ചൂടും തണുപ്പും അറിയാതിരിക്കും എ സി മുറിയിലിരുന്നു, ഗന്ധം അറിയാതിരിക്കാൻ വായു കടക്കാത്ത സ്ഥലത്തിരുന്നു, എല്ലാം ചെയ്തു വെച്ചു കഴിഞ്ഞാലും മനസ്സിനെ അടച്ചിടാൻ പറ്റും? എവിടെയെങ്കിലുമൊക്കെ പോകും അല്ല പറയുന്നു. അങ്ങനെയൊന്നും പോകുന്നില്ല, അയാൾ അങ്ങനെ കുറെ കാലം പ്രാക്ടീസ് ചെയ്ത് ചെയ്ത് ചെയ്ത് ചെയ്ത് അയാൾ പിന്നെ എവിടേക്കോ മനസ്സങ്ങ് പോയി എന്ന് വെച്ചാൽ ബാഹ്യബോധം നഷ്ടപ്പെട്ടു. ചിലപ്പോൾ അത് ഉറങ്ങിയതായിരിക്കും, അത് ഉറക്കമാണോ അല്ലയോ എന്ന് ഉറപ്പിക്കാൻ പറ്റില്ല. മിക്കവാറും പേരിങ്ങനെ ഇങ്ങനെ കുറെ സമയം ധ്യാനിച്ചിരുന്നു ഉറങ്ങിയിട്ട് പറയുന്നത് ഇതുവരെ സമാധിയിലായിരുന്നു. ധ്യാനിച്ചിട്ട് ഉറങ്ങിയ അത് സമാധി, അല്ലാതെ ഉറങ്ങിയാൽ അത് ഉറക്കം. അവരെ സംബന്ധിച്ച് അങ്ങനെയാണ്, ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങിപ്പോയാൽ എന്ത് പറയും? സമാധിയിലാണ്. അല്ലെങ്കിൽ അത് അല്ലെങ്കിൽ അത് ഉറക്കം. എനിക്കൊരു കക്ഷിയുണ്ടായിരുന്നു, പുള്ളി കിടന്നിട്ടേ ധ്യാനിക്കത്തുള്ളൂ, ഇരുന്നും ധ്യാനിക്കത്തില്ല. ഞാൻ ചോദിച്ചു, എന്റെ ആള് മരിച്ചു പോയി കേട്ടോ, എപ്പോഴും ഇങ്ങനെ കിടന്ന് ഇങ്ങനെ പിടിച്ചോണ്ട് ആണ് ധ്യാനിക്കുന്നത്. കുറച്ച് കഴിഞ്ഞ് നമ്മള് നോക്കി ഇങ്ങനെ പുള്ളി ഇങ്ങനെ തന്നെ പിടിയൊന്നും വിടത്തില്ല, ഇങ്ങനെ തന്നെ ചോദിച്ചു, എന്താ കിടന്ന് ധ്യാനിക്കുക? എന്താ സുഖമുണ്ട് സ്വാമി, നമ്മളൊന്നും അറിയത്തില്ല, ഇങ്ങനെ ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് ധ്യാനിച്ച് എവിടെയോ പോയി, എവിടെയാ പോകുന്നു ചെന്ന് നോക്കിയാൽ അറിയാള് പൊക്കം വലിക്കണം. ഞാൻ ഇയാൾ എവിടെയെങ്കിലും പോയോന്നറിയാൻ ഞാൻ പോയി നോക്കിയിട്ടുണ്ട്, ഇയാൾ പൂർക്കം വരെ ഞാൻ ഉറങ്ങുകയാണ്. ഇയാളുടെ ഈ വളരെ കാലത്തെ പ്രാക്ടീസ് കൊണ്ട് കൈ ഇങ്ങനെ തന്നെ ഇരിക്കും, അത് പ്രാക്ടീസാണ്. കുറച്ച് കഴിയുമ്പോൾ അത് മാറുകയും ചെയ്യും. അല്ല ഇനി ഒരാൾ അങ്ങനെ സമാധിയിലേക്ക് പോകുന്നു എന്നിരിക്കട്ടെ, സമാധിയിലേക്ക് പോയാലും എന്തുവരും? അങ്ങനെ പോയാൽ നല്ലതാണ്, പക്ഷെ തിരിച്ചു വരാതിരിക്കും, അവിടെ തന്നെ ബലമായിട്ടിരിക്കണം. അപ്പോ അങ്ങനെ പോയി കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ ഈ അറിവില്ല ഏത് ഇതെല്ലാം സത്യമാണ് അല്ലെങ്കിൽ പാത്രം. നിങ്ങള് പാത്രത്തെ കണ്ടിട്ട് മണ്ണാണോ ആണാണ് ധ്യാനിച്ചു കഴിഞ്ഞാല് പ്രത്യേകിച്ച് അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ മനസ്സിന് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കാം ചിലപ്പോ അല്ലേ, ഉറക്കം പോലെ എന്തെങ്കിലും ഒരവസ്ഥയിലേക്ക് ചില മനസ്സുകൾ മാറിയെന്നിരിക്കാം. മുമ്പേ ഇരിക്കുന്ന പാത്രത്തിനോ മണ്ണിനോ എന്തെങ്കിലും സംഭവിക്കും. നിങ്ങൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്ന് കണ്ണു തുറന്ന് നോക്കിയാ എന്താ കാണുന്നത്? തിരിച്ചു വന്ന് കാണുന്ന എന്തിനാണ്? മണ്ണിനെയാണോ പാത്രത്തെയാണോ? മണ്ണിനെ കാണത്തില്ലേ, പാത്രത്തെ കാണത്തില്ലേ? പാത്രം കാണും മണ്ണ് കാണും. മുമ്പ് എന്തോ കണ്ട അത് തന്നെ കാണുന്നു. മുമ്പ് കണ്ട എന്താണ്? പാത്രവും മണ്ണും. ആ കാഴ്ചക്ക് വ്യത്യാസം വരത്തില്ല. നിങ്ങൾ സമാധി ഇരുന്നാ തന്നെ, സമാധി അങ്ങനെ ഒരാൾക്ക് ഇരിക്കാൻ കഴിഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. വീണ്ടും എന്ത് ചെയ്യണം? നമ്മള് ഉറക്കത്തിരിക്കുന്ന നമുക്ക് വളരെ സന്തോഷ സുഖങ്ങളൊക്കെ തന്നെയാണ്, ഉറക്കം വളരെ റെസ്റ്റ് കിട്ടുന്ന കാര്യമാണ്. പക്ഷെ ഉറങ്ങിയാലും എന്ത് വരണം? നമുക്ക് ഉണർന്നേ പറ്റും. ഏതുവരെ? ഏതുവരെ? മരിക്കുന്നവരെ ഉണരാതിരിക്കാൻ പറ്റും. കുറച്ച് ക്ഷീണിക്കാൻ വീണ്ടും പോകും. ഇതുപോലെയുള്ള സമാധി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്കിപ്പോ പറയും എന്താണ്, ഓരോ ഗുരുക്കന്മാരെ കുറിച്ചും വലിയ ആൾക്കാരെ കുറിച്ചും നമ്മൾ ചോദിക്കുന്നത് അവരെപ്പോഴും സമാധിയിൽ നിന്നാണ്. സമാധിയിലൊന്നുമില്ല, അവർ നമ്മളെപ്പോലെ തന്നെ. പണ്ട് ഗുരുവിടെ സൂന നടക്കുമ്പോ ഒരു എന്താണ് ഒരു മൈത്രോപൊലീത്ത കാണാൻ വന്നിട്ടുണ്ട്, കേട്ടിട്ടുണ്ടോ? എന്താ അയാളുടെ പേര്? ബിഷപ്പാണോ? എബ്രഹാം. അപ്പൊ പുള്ളി ഇങ്ങനെ വന്നിരുന്നിട്ട് പുള്ളി ഗുരുവിന്റെ അടുത്ത് വേദാന്തമൊക്കെ പറഞ്ഞു. ഗുരുവിന്റെ അടുത്ത് സ്ഥിരശൈലി ഉണ്ടല്ലോ. ആ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ ഒരാള് വലിയ അറിവുള്ള ആളായിട്ട് സംസാരിച്ചാൽ ഒരു തിരുത്താനൊന്നും പോകത്തില്ല. ചിലപ്പോൾ അവര് പറയുന്നത് ശരിയെന്നും പറയും. അതാണ് ഈ സംഭാഷണങ്ങൾ നമുക്ക് വിശ്വസിക്കാൻ വയ്യാത്ത. അപ്പൊ അങ്ങനെയാണോ എന്ന് ചോദിക്കും. അവൻ പറയും ആ ഞാൻ പറഞ്ഞ ഗുരു സംബന്ധിച്ച് ഇയാള് വന്നിങ്ങനെ ഈ വേദാന്തമൊക്കെ പറഞ്ഞു. ഇടയ്ക്ക് എന്തോ ഒരു കോമഡി അയാള് പറഞ്ഞു. എന്താ പറഞ്ഞു? ആ നമ്മള് മരിച്ചു കഴിഞ്ഞാ നമുക്ക് വേറെ ശരീരം കിട്ടും. മരിച്ചു കഴിഞ്ഞാൽ വേറെ ശരീരം കിട്ടും. അപ്പൊ ഗുരു ഇങ്ങനെ ശരീരത്തിൽ നിന്ന് പിടിച്ചിട്ട് ചോദിച്ചു ഇതുപോലെ ഒരെണ്ണം കിട്ടുമോ എന്ന് ചോദിച്ചു. ഭയങ്കര ഒരു കോമഡിയാണ് അത്. അയാൾക്ക് മനസ്സിലായോ ഇല്ലെന്ന് അറിയത്തില്ല. ശരീരത്തിൽ പിടിച്ചിട്ടാ ചോദിച്ചു ഇതുപോലെ ഇനി ഒരെണ്ണം കിട്ടുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ഇയാൾ പറയുന്ന മണ്ടത്തരമെന്നാണ് എന്റെ അർത്ഥം. ഇയാൾക്കറിയാമോ മരിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്ന് കിട്ടുമെന്ന്. ആ കിട്ടിയാൽ തന്നെ ഇതുപോലെ ഒന്നായിരിക്കും, അത് വേറെങ്കിലും ഒന്നായിരിക്കും. അറിവുള്ളവരുടെ മുമ്പിൽ ചെന്നും അറിവില്ലാത്തവർ വെഡിത്തങ്ങൾ പറയും. പക്ഷെ അത് വെഡിത്തമാണെന്ന് ഒരു അവരോട് പറയത്തൊന്നുമില്ല. ഇതുപോലെ ചില കോമഡി ആയിട്ട് അവരെ മനസ്സിലാകാശമുണ്ട്. അത് ആലോചിച്ചാൽ ഭയങ്കര ഒരു കോമഡിയാണ്. എന്താണ് ഇതുപോലെ ഇനി ഒരെണ്ണം കിട്ടുമോ, ഇതുപോലെ എണ്ണമാണോ കിട്ടുന്നത്? നമ്മൾ ചിന്തിക്കുമ്പോഴേ അതിന്റെ കോമഡി മനസ്സിലാകത്തുള്ളൂ. ആലോചിച്ച് ചിരിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അങ്ങനെ മനസ്സിലായി എന്തോ ഈ പറഞ്ഞതിന്റെ അബദ്ധമുണ്ടത്. ഇനി അടുത്തെന്തെങ്കിലും ചോദിച്ചാലോ പറഞ്ഞതൊന്നുമല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് വെളിപ്പെടുത്തിയാലേ മനസ്സിലാക്കി തരാൻ പറ്റും. ഇങ്ങനെയൊക്കെ കുറച്ച് തിയറിയൊക്കെ പറഞ്ഞു. അതല്ല ഞാൻ പറയാൻ വരുന്നത്. പുള്ളി പറഞ്ഞ ഒരു കാര്യം ശരീരത്തെ കുറിച്ചാണ്. ശരീരം മരിക്കുക എന്ന് പറഞ്ഞാൽ പേടിക്കണ്ട, സാരമില്ല. ഗുരുവിനെ ആശ്വസിപ്പിക്കാൻ പേടിക്കേണ്ട കാര്യം മരിക്കാന്ന് വെച്ചാൽ ശരീരം നശിച്ചു പോകുന്നതാണ്, അതിനൊന്നും കാര്യമില്ല. ഈ രീതി പറഞ്ഞു. ശരീരത്തെ കുറിച്ചാണ് പുള്ളി പറയുന്നത്. ശരീരത്തിന്റെ നിസ്സാരതയെ കുറിച്ചാണ് പറയുന്നത്. ജീവിതകാലം മുഴുവൻ അതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചാലാണ് ഗുരു ആ ഗുരുവിനോടാണ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോ ശരീരം സാരമില്ല, വേദനയാണ് പ്രയാസം. അതൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. അപ്പൊ ഈ ശരീരം നമുക്കും പറയാം എന്താണ് ഇതൊക്കെ മിഥ്യയാണ്, ഇതൊക്കെ അസത്യമാണ്. നമുക്കും പറയാം, എല്ലാവർക്കും പറയാം. എന്താണ് പാത്രം മണ്ണ് തന്നെ, ഇതെല്ലാം ബ്രഹ്മം തന്നെ, ഇതൊക്കെ പറയാം. ശരീരം നശിക്കുന്നതാണ്, അനിത്യമാണ്. ഇതൊക്കെ നമുക്ക് അറിയും പറയും ചെയ്യാം. നമ്മൾ പറഞ്ഞില്ലേ അഹം അത് അനിത്യമാണ്, സുഖവും ദുഃഖവും ഒക്കെ അനിത്യമാണ്. ശരീരം നശിക്കുന്നതുകൊണ്ട് ശരീരവും അനിത്യമാണ്. ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും പറയാനും മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും ഒക്കെ ആർക്കും കഴിയുന്ന കാര്യമാണ്. പക്ഷേ വേദനയാണ് പ്രയാസം. എന്നുവെച്ചാൽ ഇതൊക്കെ നമുക്ക് എപ്പോ പറയാൻ പറ്റും? വേദനയൊന്നും ഇല്ലാതിരിക്കുമ്പോ. മനസ്സിലായോ? അപ്പൊ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമുക്ക് വേദന മറക്കാൻ പറ്റത്തില്ല. ഇതറിയുമ്പോൾ ഇതറിയുന്നുണ്ട്. നല്ല വേദന വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്താവും? ഇതൊക്കെ വേദനയാണ്. കുടം മണ്ണല്ല, കുടം എന്താണ്? വേദനയാണ്. ഈ കാണുന്ന നാമരൂപങ്ങളെല്ലാം സത്തയല്ല, പിന്നെ എന്താണ്? വേദനയാണ്. എന്നുവെച്ചാ അപ്പോ അങ്ങനെ ഒരു സിദ്ധിവിശേഷം ഉണ്ടെങ്കിലേ ശരി വേദന വരുന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ കുടം മണ്ണാണ് കുടം മണ്ണാണെന്നൊക്കെ ധ്യാനിക്കുന്നപോലെ അങ്ങ് ധ്യാനിച്ചു കളയുക. ധ്യാനിച്ചിട്ട് എവിടെ പോണം? സമാധി പോണം. ഒരു പ്രശ്നവുമില്ല, രോഗമില്ല, ചികിത്സയില്ല, വൈദ്യരും വേണ്ട, മരുന്നും വേണ്ട, ഒന്നും വേണ്ടല്ലേ. അത് നടക്കുന്നുണ്ടോ? അങ്ങനെ വല്ലതും നടക്കുന്നുണ്ടോ? പ്രശ്നം തീർന്നില്ലേ? പിന്നെ എന്റെ ആവശ്യമില്ലല്ലോ. ഗുരുവിന് വന്നത് പ്രോസ്റ്റേറ്റ് ക്യാൻസറാണ്. ക്യാൻസർ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇന്നും അത് പലരിലും പല രീതിയിലാണ് പ്രവർത്തിക്കുന്നു. അത് അതിന്റെ വേദന വന്നു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റത്തില്ല. 24 എന്താ ചികിത്സയാവുന്നത്? അത് എക്സ്റേ പോലും ഇല്ലാത്ത ഒരു കാലമാണ്. എന്നുവെച്ചാ നമ്മുടെ നാട്ടിലൊന്നും പ്രചാരത്തിൽ വന്നിട്ടില്ല. ഇന്നത്തെ സ്കാനിങ് ഉണ്ട്, MRI സ്കാൻ, CT സ്കാൻ, മറ്റേ സ്കാനും എല്ലാം ഉണ്ടോ? ഈ മരുന്നുകളും എല്ലാം ഉണ്ടോ? എന്തു ചെയ്യുന്ന തെറാപ്പികളോ കീമോതെറാപ്പിയോ എന്തെങ്കിലും ഉണ്ടോ? വന്ന അനുഭവിക്കുക തന്നെ, അനുഭവിച്ച് അനുഭവിച്ച് മരിക്കുക എന്നുള്ളത് തന്നെ. ഇതെല്ലാം അറിവാണെന്ന് പറയുകയും എഴുതിയ ആളാണ്, അറിയുകയും ചെയ്ത ആളാണ് ഗുരു അല്ലേ. പക്ഷെ എന്താ പറയുന്നത്, ശരീരം സാരമില്ല, വേദന പ്രയാസമാണ്, ഇങ്ങനെ വേണം അദ്വൈതത്തെ മനസ്സിലാക്കേണ്ടത്. മനസ്സിലായോ? ഒരു അദ്വൈതിയുടെ അനുഭവം ഇത് തന്നെ. ഇതൊക്കെ സാരമില്ല എന്ന് നമുക്ക് പറയാം, പക്ഷെ വേദന വന്നാ നമുക്ക് നല്ല പാലും പഴവുമൊക്കെ കഴിച്ച് ഭക്തന്മാരെ വീട്ടിൽ പോയിരുന്നു ഫാനിന്റെ കാശ് കാറ്റൊക്കെ കൊണ്ട് അവരൊക്കെ വിളിച്ചിട്ട് ഇത് പറയും, ഇതൊക്കെ അനിത്യമാണ്, എല്ലാം ബ്രഹ്മമാണ്, ഇതൊക്കെ പറയാം. വേദന വന്നോ എന്താണോ? അത് പ്രയാസമാണ്. ഇത്രയുള്ളൂ ഈ കാര്യം. ഗുരുവില് എന്ന് വെച്ചാൽ കാപ്പട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് എങ്ങനെയാണോ തന്റെ അനുഭവങ്ങൾ എങ്ങനെയാണോ അത് അതുപോലെ പറഞ്ഞു. ഒരുപക്ഷെ നമ്മളൊക്കെ ആണെങ്കിൽ കുറെ പേരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് കടിച്ചു പിടിക്കും, മറ്റുള്ളവർ അറിയാതിരിക്കാൻ വേണ്ടി വേണ്ടിയെന്ന് ചിലപ്പം ആത്മഹത്യയും ചെയ്തുള്ള ശിഷ്യന്മാരറിഞ്ഞാൽ ഗുരുവിന് വേദന ഒന്നും. ഇപ്പൊ ബ്രഹ്മജ്ഞാനിയല്ലേ, സമാധിയിലല്ലേ വേദനിക്കാൻ? അപ്പോ ഇതുപോലെയാണ്. എങ്ങനെ നിങ്ങള് പാത്രം ശാരീരികമായ വലിയ കഠിനമായ രോഗങ്ങളും മറ്റും അസഹനീയമായ വേദനയും ആത്മഹത്യയുണ്ട്. അത് ഇവിടെ പെർമിഷൻ ഇല്ലാത്തതുകൊണ്ടല്ലേ, പല രാജ്യങ്ങളിലും അതിന് പെർമിഷൻ ഉണ്ട് വേദന ഇല്ലാതെ മരിക്കാൻ. അങ്ങനെ ഒരു പെർമിഷൻ ഉണ്ടെങ്കിൽ അത് ചെയ്യണം. പാപമൊന്നും എന്തോന്ന് പാപം അല്ല. ഇനി അങ്ങനെ അയാൾ മരിക്കായിരുന്നു കഴിഞ്ഞാൽ അയാൾക്ക് പുണ്യം വല്ലതും കിട്ടും? പല രാജ്യങ്ങളിലും അതിന് നിയമമുണ്ട്, നമ്മുടെ രാജ്യത്ത് നിയമമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ മരിക്കണം, എന്നുവെച്ചാൽ വേദനയില്ലാതെ മരിക്കണം. ഈ കെട്ടിത്തൂങ്ങി കിടന്ന് ആടിയൊന്നും ചെയ്ത് അത് ഭയങ്കര കഷ്ടമാണ്. കുറച്ച് സമയമാണെങ്കിലും നല്ല എന്തെങ്കിലും പണി നോക്കണം, വേദനയില്ലാതെ മരിക്കുന്നത്. അതിന് ദോഷമൊന്നുമില്ല. പാപം എന്തോന്ന്, ഇതിലും വലിയ പാപമാണ് ഈ കിടന്ന് അനുഭവിക്കുന്നത്. അപ്പൊ നിങ്ങള് ഈ എന്താണ് പാത്രം മണ്ണാണ് മണ്ണാണെന്ന് ധ്യാനിച്ചെന്ന് വിചാരിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നു? ഒന്നും സംഭവിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും എന്താണ് ഈ ലോകമൊക്കെ അതുപോലെ തന്നെ പെട്ടു. ബാക്കിയെല്ലാം ഇനി ആ അറിവിന്റെ ഭാഗമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അറിഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് ഇവിടെ കാര്യങ്ങൾക്കൊന്നും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. ഗുരുവിന് മാറ്റം വന്നില്ല, പിന്നെയാണോ ശിഷ്യന്മാരിൽ വരുന്നത്? അതിന് നമ്മൾ അതിന്റെ സത്യസന്ധമായി വാസ്തവമായി നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സമാധിയിലിരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഗുരു വരുന്നതിനായിരുന്നോ? പിന്നെ ഗുരു ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. പിന്നെ ഇനിയൊന്നും ചെയ്യാനില്ല. ആ സമയത്ത് ഗുരുവിനൊരു കാര്യം ചെയ്താൽ മതിയായിരുന്നു, ശരി ക്യാൻസർ വന്നു, ഇനി അങ്ങ് സമാധി. അങ്ങനെയിരുന്നോ? അതൊക്കെ എന്റെ വാസ്തവമാണ്. ഇതാണ് അദ്വൈതം. അറിവില്ലാതെ ഒന്നുമില്ല വേറൊന്നും എന്നൊക്കെ എഴുതിയ ആളാണ്, അറിഞ്ഞയാളാണ് അല്ലേ. എല്ലാം അറിവാണെന്ന് അറിഞ്ഞയാളാണ്. പക്ഷെ എന്താ പറയുന്നു, ശരീര സാരമില്ല, പക്ഷെ വേദന കടുപ്പമാണ്. എന്ന് വെച്ചാൽ ഈ ലോകത്തിന്റെ അനുഭവത്തിനൊന്നും യാതൊരു ഉള്ളിലുള്ള അനുഭവത്തിനും പുറമെയുള്ള അനുഭവത്തിനും അഹം ബ്രഹ്മാസ്മി എന്നൊന്നും പറഞ്ഞെന്നും പറഞ്ഞ് എന്താണോ ഒരു മാറ്റവും. ഇതൊക്കെ അസത്യമാണെന്നറിയാം, അതാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. ഈ ആത്മബോധത്തിലേക്ക് ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഷോക്ക് അടിക്കുന്നതാണ്. ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ആത്മബോധം. അല്ല ഇനി വേറെ ഈ ഉണരാനും അല്ല ഞാൻ പറഞ്ഞത്, നിങ്ങളീ ഉണരും ഉണരുമെന്ന് പറഞ്ഞിരുന്നു, എന്നോ ഇത് ഉണരുന്നത്? ഈ ആത്മബോധം പറഞ്ഞ് ഈ പറയുന്നതേ ഉള്ളൂ, മനസ്സിലായോ? അല്ലാതെ ഉണരുന്ന ഒരു സാധനമൊന്നുമല്ല. അതൊക്കെ നമ്മള് ഭാഷയിൽ പറയുമ്പോൾ ഞാനും പറയും, അതൊക്കെ ഒന്ന് എന്താണ് പൊലിപ്പിച്ച് പറയാൻ വേണ്ടിട്ട് അല്ലേ, നമ്മളിത് പറഞ്ഞ കേൾക്കാൻ ആള് വേണ്ടേ? അതിനുവേണ്ടി ചിലപ്പോ ഇത്ര നല്ല ഭാഷയൊക്കെ ഉപയോഗിച്ച് ഉണരും എന്നൊക്കെ പറയും. ഉണരരുത്, ഇനി ഉറങ്ങിടാതിരുന്നിടണം അറിവായി. ഗുരു അങ്ങനെ ഇരുന്ന ആളാണല്ലോ, പിന്നെ ഇവിടുന്ന് ഈ വേദന ഒന്ന് അറിവില് വേദനിക്കും. രണ്ടു ഗുരുവല്ലേ പറഞ്ഞത്? അപ്പൊ ഉണരുക എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ ഉള്ള നമ്മളീ ഭാവന കാണുന്നതുപോലെ സ്വപ്നം കാണുന്നതുപോലെയുള്ള കാര്യങ്ങളൊന്നും അവിടെ നടക്കുന്നില്ല. അത് അറിവ് എന്താണെന്ന് നമുക്ക് ബോധമില്ലാത്തോണ്ടാണ്, മറ്റ് ഒന്നും സംഭവിക്കില്ല. അങ്ങനെയാണെങ്കിൽ പറയുന്നത് പറയുന്നു വേദനയാണ് പ്രയാസം എന്ന് വെച്ചാൽ വേദന എത്ര അറിഞ്ഞിട്ടാണ് അത് പറഞ്ഞത്? അല്ലെങ്കിൽ പറയും, അല്ലെങ്കിൽ ഇവരൊന്നും പറയാനില്ലല്ലോ. പ്രത്യേകിച്ച് വന്നിരിക്കുന്ന ഒരു പള്ളിയിലെ അച്ഛൻ, ഏയ് ഒരു വേദനയില്ല, അത് വെറും തോന്നല്, മിഥ്യ, അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ പോരായിരുന്നു. അച്ഛനാണ് ഇങ്ങോട്ട് പറയുന്നത് ശരീരമൊക്കെ മിഥ്യയാണ്, ഗുരുവാണ് പറയുന്നത് അതൊക്കെ ശരിയല്ലേ. വേദന ഇതാണ് യാഥാർത്ഥ്യം എന്ന് പറയും, യാഥാർത്ഥ്യം പോലും ആൾക്കാർ പറ്റിക്കണമെന്നുള്ള ഉള്ളവരാണെങ്കിൽ നമ്മളാണെങ്കിൽ പറയും, ഞാനിപ്പോ അറിവിൽ ഉണർന്നിരിക്കുകയാണ്, ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല അല്ലേ. അങ്ങനെയല്ല വാസ്തവം, അതല്ല. നമ്മൾ പിന്നെ ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിക്കുകയാണ്, എന്താണ് മറ്റെന്തോ ആണെന്ന് നമ്മൾ, അതാണ് നമ്മുടെ ജീവിത ഉപാധി, നമ്മുടെ ജീവിത മാർഗം. അതുകൊണ്ട് നമ്മൾ ഗുരുവിനെ തെറ്റായി വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യും? അതിന്റെയും ദക്ഷിണമായി. ഗുരു എന്താണ്? ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതാണ് അതിന്റെ വാസ്തവസ്ഥിതി. നിങ്ങൾ ധ്യാനിച്ചോണ്ടെന്ന് പറഞ്ഞ് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ നിങ്ങൾ വാശി പിടിച്ച് ധ്യാനിച്ചാൽ ഒട്ടുപിടിക്കും. ആരൊക്കെ വാശി പിടിച്ച് ധ്യാനിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ എന്ത് വരും? മനസ്സിന്റെ സമാധാനം തെറ്റിപ്പോകും. യാതൊരു സംശയവും വേണ്ട, വേദനിക്കാതെ ഉപേക്ഷിക്കണം. വേദനിക്കരുത് ഉപേക്ഷിക്കുമ്പോ. ഞാൻ അതിനുള്ള സാധനങ്ങളുണ്ട്, സ്വിറ്റ്സർലൻഡ് പോലുള്ള രാജ്യങ്ങളിലൊക്കെയാണ്. ഒരു നമ്മുടെ കയ്യിൽ ഒരു ഔൺസ് സാധനമേ ഉള്ളൂ, എടുത്ത് നമ്മുടെ കയ്യിൽ തരും, നമുക്ക് വാങ്ങിച്ചു കുടിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ട് വരികയാണ്. അങ്ങോട്ട് നമ്മുടെ വായിലേക്ക് ഒഴിക്കുന്ന ടപ്പ്, നമ്മൾ ചിരിച്ചോണ്ടിരിക്കണെങ്കിൽ നമ്മുടെ മുഖത്ത് ആ എന്താണ് മസിലുകളൊക്കെ ചിരിച്ചു തന്നെ ഇരിക്കും. സ്വയം മരണം. പക്ഷെ എന്ന് വിചാരിച്ചില്ല, തുറങ്കത്തിനൊന്നും ചെന്ന് ചെയ്യാളികളായത് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു. അത് ചെളിയിൽ പൂണ്ടു പോകും, ചെളിയിൽ വായിക്കാത്ത ചെളിയിലൊക്കെ തൊണ്ടയൊക്കെ കുരുങ്ങി അങ്ങനെയൊന്നും മരിക്കരുത്. രാമൻ ചാടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീരാമൻ അങ്ങനെ ഒരാളായിരുന്നു, സംശയരോഗിയായിരുന്നു. പിന്നെ അതൊക്കെ കൊണ്ട് അവസാനം ഒരുപാട് കുറ്റബോധം വന്നു, ഭാര്യ ഉപേക്ഷിച്ചില്ലേ, അങ്ങനെയൊക്കെയുള്ള ഒരു കുറ്റബോധം വന്നപ്പോ അവസാനം വാത്മീകിയുടെ ശ്രീരാമൻ, എഴുത്തച്ഛന്റെ ശ്രീരാമൻ ചാടിയിട്ടില്ല വേണ്ടോ. വാത്മീകിയുടെ ശ്രീരാമൻ അവസാനം ഈ കുറ്റബോധന അവിടെ വന്നിട്ട് അതും സീത സ്വന്തം മുമ്പിൽ വെച്ച് ആത്മഹത്യ ചെയ്തില്ലേ, തന്റെ കണ്ണിന്റെ മുമ്പിൽ വെച്ചാണ് സീത എന്ത് ചെയ്തത്, കിടങ്ങിച്ചാടി മരിച്ചത്. അപ്പൊ ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് ശ്രീരാമൻ ആകെ ഡിപ്രഷനായി, ഡിപ്രഷന് കുറെ കാലം ജീവിച്ച് പിന്നെ വിചാരിച്ചു മരിക്കാന്ന് വിചാരിച്ചു അങ്ങനെ മരിച്ചു.